ഈ കാരാന്ത പുല്ലിംഗമാണ്. ഈകാരാന്ത പുല്ലിംഗവും ഈകാരാന്ത ശ്രേണിയും ഒരുപാട് വികല്പങ്ങളും പലതരത്തിലെ രൂപമാറ്റം വരുന്നതുമാണ്. അതിന് ശരി തെറ്റ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഏകാഭിപ്രായം വന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പല ആചാര്യന്മാർക്കും പലതിലും പല അഭിപ്രായങ്ങളാണ്. ഏതെങ്കിലും ഒരു ശബ്ദം ശരി, ഏതെങ്കിലും ഒരു ശബ്ദം തെറ്റ് എന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടായ രീതിയിൽ അങ്ങനെ നാനാതരത്തിലുള്ള വിധികളും നിഷേധങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രയോഗത്തിൽ ഏതിരിക്കുന്നോ അത് ശരി എന്ന് തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇന്നതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പ്രയാസമുള്ളതാണ് ഈ കാരാന്തങ്ങൾ. പിന്നെ ഓരോ ശബ്ദത്തിനും പലതരത്തിലുള്ള വ്യുത്പത്തി വരും. വ്യുത്പത്തിക്കനുസരിച്ച് ഇവിടെ പ്രധാനമായി വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നദീസംജ്ഞ, പിന്നെ അത് തന്നെ ഇനി വികല്പമായി വിധിക്കും, നിഷേധിക്കും, പല കുഴപ്പങ്ങളാണ്. യൂസ്ത്രാക്യു നദി സ്ഥാനുവസ്ത്രീ വാമി നിധി ഹ്രസ്വസ്ഥ. ഈ സൂത്രങ്ങൾ അടുത്തടുത്ത് വരികയാണ്. അവിടെ വിധി, നിഷേധം, വീണ്ടും വിധി, വികല്പം, ഇങ്ങനെ പലതും വരും. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ പഠിച്ച ശബ്ദങ്ങൾ പ്രതിശബ്ദം. പ്രതിശബ്ദത്തിന് പ്രധ്യായ രീതി പ്രധി. അവിടെ പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് നദീസഞ്ജയില്ല. എന്നാൽ ധാതുത്വമുണ്ട്, കിബന്ധമായതുകൊണ്ട് ധ്യായദേവിയെ സമ്പ്രസാരണം ച കിപ്പ് വന്നു, കിബന്ധമുണ്ട്. അപ്പോൾ ഒരു ശബ്ദത്തിൽ തന്നെ ഇനി അതിനെ വേറെ രീതിയിൽ വിഗ്രഹിക്കുകയാണ്. എന്താണോ പ്രകൃഷ്ട ധീ യസിയ പുരുഷസ്യ സ പുരുഷ പ്രധി, അതും പുല്ലിംഗ ശബ്ദം തന്നെ. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണോ സമാസം മാറി, ബഹുരി സമാസം. നേരത്തെ വന്ന് തത്പുരുഷനാണ് പ്രധ്യായതീതി. പ്രധ്യായതി എന്ന് പറയുന്നിടത്തുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രപൂർവത്തിലുള്ള ധീ ധാതുവിൽ നിന്ന് ധൈ ധാതുവിൽ നിന്ന് പ്രത്യം വന്ന് പ്രധി എന്ന് ഒരുമിച്ച് ശ്രദ്ധിക്കുകയാണ്. കൃതന്തമായി സമാ അത് ഇനി വരുമ്പോഴും നമുക്ക് മനസ്സിലാവും. സമാസം വന്ന് ഒരേ സമയത്ത് ശ്രദ്ധിക്കുകയാണ് പുല്ലിംഗമായിരിക്കും. പക്ഷെ പ്രകൃഷ്ട ധീ യസ്യ എന്ന് പറയുമ്പോൾ പ്ര വേറെ, ധീ ശബ്ദം വേറെ ശ്രദ്ധിച്ചു. ധ്യായദേഹി സമ്പ്രസാരണം പ്രകാരം ധീ ശബ്ദം ശ്രദ്ധിച്ചു. അത് സ്ത്രീലിംഗ ശബ്ദമാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു പദമാക്കുന്നു. അതെന്തായി? അത് പുല്ലിംഗമായി. എന്നാൽ പ്രഥമ ലിംഗഗ്രഹണം ച അങ്ങനെ വന്നു. അതുകൊണ്ട് അതിന് അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ യുസ്ത്രാക്യു സ്ത്രാക്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യസ്ത്രീലിംഗം. അതിൽ തന്നെ നിത്യസ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? ശ്രീലിംഗത്തിലതാണ്. അന്യലിംഗ അനഭിദായകത്വം മറ്റ് ലിംഗങ്ങളിൽ പ്രയോഗിക്കാൻ പാടില്ല, അതാണ് നിത്യശ്രീലിംഗമെന്ന് പറയുന്നത് കയ്യടണ്ടൻ അഭിപ്രായം. ഭാഷ്യത്തിന് പ്രദീപമെന്ന് വ്യാഖ്യാനം എഴുതിയ കയ്യടൻ എന്ന് പറയുന്ന അഭിപ്രായം. എന്നാൽ കാശികാവൃത്തി ഹരദത്തൻ പദമഞ്ചരി അവിടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയല്ല. മറ്റൊരു പദത്തിന്റെ സാഹചര്യം ഇല്ലാതെ ഒരു പദത്തിനെ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാൻ പറ്റിയാൽ മതി, അത് നിത്യസ്ത്രീലിംഗമായി. അത് വേറെ ഒരു സ്ഥലത്ത് വേറെ ലിംഗത്തിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ വരുമ്പം തന്നെ ഇതെല്ലാം മാറും. ഇനി പ്രതിശബ്ദത്തെ തന്നെ നമുക്ക് പ്രകൃഷ്ട ധീ അങ്ങനെ വിഗ്രഹിക്കാം. ഭൂരിയല്ല പ്രാതിസമാസം എന്ന് പറയും. തത്പുരുഷന് വരുന്നതാണ് ഇതെല്ലാം. അപ്പൊ അവിടെ എന്താണ്, ധീ ശബ്ദത്തെ നേരത്തെ ശ്രദ്ധിച്ച് പ്രായമായിട്ട് സമാസം ചെയ്യുന്നു. പ്രധീ, നല്ല ബുദ്ധി. അപ്പൊ അത് ശ്രീലിംഗമാണ്, അതിവിടെ ചർച്ചയ്ക്ക് വരത്തില്ല, അത് ശ്രീലിംഗ പ്രകടനത്തിലേ വരത്തുള്ളൂ. അപ്പൊ പ്രധി എന്ന് പറയുന്ന ശബ്ദം തന്നെ പലതരത്തിലാണ്, അർത്ഥത്തിനും വ്യത്യാസം വരുന്നു, സിദ്ധി രൂപ പ്രക്രിയക്ക് വ്യത്യാസം വരും, സമാസത്തിനും വ്യത്യാസം വരുന്നു. ഇവിടെ പ്രധീ പ്രകൃഷ്ടാധി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ, അത് ഗൗരി ശബ്ദം ഒക്കെ പോലെ വരും. പക്ഷെ പിന്നെ അത് ധാതുത്വമുണ്ട്, അതിൻ്റെ ഇത് വരും. ധാതുത്വം വരുമ്പോൾ തന്നെ നോക്കണം, ഏകാച്ചാണോ അനേകാച്ചാണോ, ധാതുവിൽ സമയമോ ഉണ്ടോ ഇല്ലയോ, അതനുസരിച്ച് ഇയങ്ങ് വരും, എണ്ണ് വരും. ഇനി ഇയങ്ങ് വന്നാൽ നദീസഞ്ജയം നിഷേധിക്കാൻ വേറെ സൂത്രം. ഇങ്ങനെ ഒരുപാട് ഈ വ്യത്യാസങ്ങൾ വരുന്നത് ഈ ഈകാരാന്ത ശബ്ദം പല രീതിയിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് ശാസ്ത്രങ്ങളിൽ, സാഹിത്യത്തിലൊക്കെ. അപ്പം അതിനെല്ലാ പ്രയോഗങ്ങളെയും സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ മാറ്റുന്നു. ഒരു നിയമം എഴുതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ശബ്ദം ശരിയാകും, ഒരു കവിയുടെ പ്രയോഗം ശരിയാകും, വേറൊന്നും ശരിയാവത്തില്ല. അപ്പം പിന്നെ അതിനെ സാധൂകരിക്കാൻ വേണ്ടി നിയമത്തിനെ മാറ്റും, വേറെ സൂത്രം ഉണ്ടാക്കും, പിന്നെ ഭാഷ മാറുന്നതനുസരിച്ച് വീണ്ടും മാറ്റും. അങ്ങനെ ഒരുപാട് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രധി എന്ന് പറയുമ്പം പുല്ലിംഗമായി, പിന്നെ അതേ ശബ്ദം തന്നെ ശ്രീലിംഗമായി. പ്രകൃഷ്ടാധി എന്ന് പറഞ്ഞാൽ ശ്രീലിംഗമാണ്, നല്ല ബുദ്ധി. പുല്ലിംഗത്തെ ഉപയോഗിക്കാൻ പാടില്ല. ആ സമയം പ്രകൃഷ്ടാധി യസ്യ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമായി. ഇതെല്ലാം നമ്മൾ പൊതുവായി അറിഞ്ഞിരിക്കണം. അത് ചിലർ വിചാരിക്കുന്നൊക്കെ പാണിനി ചെയ്തു വെച്ചെന്നല്ല, ഭാഷ പലതരത്തിൽ പ്രയോഗിക്കുന്നു ശാസ്ത്രത്തിൽ, അതനുസരിച്ച് നിയമം ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇക്കാര്യത്തിൽ പാണിനി തെറ്റൊന്നും ചെയ്തിട്ടില്ല. അടുത്തേതാണ് അസമിയോ പൂർവസിക്കും സുശ്രിയോ യവക്രിയോ, അതായത് ഏർ അനേകാച്ചോ അസംയോഗപൂർവസ്യ വിവർണാന്തോ യോ ധാതു തദംഗസ്യ അനേകാച്ച അംഗസ്യ ജനസ്യാത് അജാതോ പ്രത്യയേ എന്നുകൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. അജാതിപ്രത്യം വരവേരിക്കണം, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അജാതിയായ പ്രത്യം വരവിരുന്നു കഴിഞ്ഞാൽ വെറും അജാതി ഇരുന്നാൽ പോരാ, മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം അവിടെ പറഞ്ഞു, ഒന്ന് വിവർണാന്തമായിരിക്കണം, പിന്നെ അത് ധാതുവായിരിക്കണം, അനേകച്ചായിരിക്കണം. ധാത്വവയോ സംയോഗപൂർവ്വം എന്നാ ഭഗവതി എന്നുള്ള പറഞ്ഞു. ആ ധാതുവിൻ്റെ അവയവത്തിൽ ആ ഈയുടെ മുമ്പിൽ സംയോഗം വരാൻ പാടില്ല, രണ്ട് വ്യഞ്ജനങ്ങൾ കൂടി വരാൻ പാടില്ല. ഇത്രയെല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെ അജിസ്വനു ധാതു ഭഗവാൻ യോരിയങ്ങു ഇതിനെ ബാധിച്ചുകൊണ്ട് എണ്ണ വരും. അപ്പം അതിൽ പ്രത്യുദാഹരണമാണ്, എന്തിന് അസമയോഗപൂർവസ്യാന്ന് എന്തിന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കണം, വ്യാകരണത്തിലുള്ള ഒരു പണി അതാണ്. ശുശ്രീഹി ശബ്ദം ഭജി പ്രച്ചി ആയതസ്തു കടപ്രു ജു ശ്രീനാം ദീർഘോ അസംപ്രസാരണം ചാന്ന് പറഞ്ഞൊരു വാർത്തയാണ്. വാർത്തയ പ്രകാരമാണ് ഈ സുശ്രീ ശബ്ദം ശ്രദ്ധിക്കുന്നത്. നമ്മൾ ദിവസം തോന്നി പഠിക്കുന്നതാണ്. ശൃംഗി സേവായാം സുശ്രയതി, അതിൽ നിന്ന് തന്നെയാണ് ഐശ്വര്യം എന്നുള്ള അർത്ഥം അതിൽ നിന്ന് തന്നെ വരുന്നു. സേവയിൽ നിന്നാണല്ലോ ഐശ്വര്യം ഉണ്ടാകുന്നത്. എവിടെ സേവയുണ്ടോ അവിടെ ഐശ്വര്യം ഉണ്ടാകും. അപ്പം നല്ല ഐശ്വര്യം അതാണ് സുശ്രീ എന്ന് പറയുന്നത്. സുശ്രയതി ഇത് സുശ്രീ എന്ന് വെച്ചാൽ ശോഭനം, സുഷ്ടു എന്നൊക്കെ ഉള്ള അർത്ഥം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കിബജി പ്രച്ചി എന്നുള്ള വാർത്തക പ്രകാരം കിബന്ധമാണ്. അതെങ്ങനെ ശ്രദ്ധിക്കുന്നു നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ. നമുക്കിപ്പോൾ നോക്കേണ്ടത് സുശ്രീ എന്നാണ്. അല്ല, നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ധാതു ഏതെന്നാണ്. ശ്രഞ്ഞ സേവായ, അതാണ് ധാതു. ശ്രഞ്ഞ ഈ ധാതുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു ഈ ഉണ്ട്. അത് ഈ എന്ന് പറയുന്നതിന് ദീർഘം വന്ന് ഈ നായി ശ്രീ. ആ ഈയുടെ മുമ്പിൽ രേഫവും ശകാരവും തമ്മിൽ സംയോഗം വന്നു. സുശ്രീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അംഗം. സുശ്രീ എന്ന് പറയുന്നതാണ് അംഗം. ശ്രീ ഇവിടെ സു വേറെ പദമാണ്, അതും ശ്രീയുമായിട്ട് സമാസം വന്നിരിക്കുകയാണ്. ഉപപദ അല്ല ഇത്, ആ ഉപസമാസം സുശ്രീ എന്ന് പറയുന്നത്. അവിടെ സുര് അവിടെ സംയോഗം വന്നു. അത് ഈയുടെ മുമ്പത്തിലുമാണ്, തൊട്ടുമുമ്പിൽ. ഇപ്പൊ ധാത്വവയവ സംയോഗപൂർവകമായ ഇവർണം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എണ്ണു വരത്തില്ല. നഭവതി എന്നാ പറഞ്ഞത്, ധാത്വവയവ സംയോഗപൂർവകമായ ഇവർണം എന്ന് വെച്ചാൽ ധാത്വവയവ സംയോഗം പൂർവത്തിലുള്ള ഇവർണം വന്നാ എണ്ണു വരത്തില്ല. എണ്ണു വരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട എന്താണ്, അജേഷന് ധാതുദൂരോ. ഇത് അനേകാച്ചാണ്, പക്ഷെ അനേകാച്ചായാൽ മാത്രം പോരാ, ധാതുവിന്റെ അവയവ സംയോഗം ഈയുടെ പൂർവത്തിൽ വരാൻ പാടില്ല. ഇപ്പൊ സുശ്രീ എന്ന് പറയുന്നിടത്ത് ധാതുവിൽ സംയോഗം വന്നതുകൊണ്ട് ഏത് അനേകാച്ചോ അസംയോഗപൂർവസയോ വരത്തില്ല. പിന്നെ വരുന്ന എന്താണ്, അജീശ്വര ധാതുബ്രുവാം യോരിവാം. എന്തുകൊണ്ട് ഇത് ധാതുവാണ്, പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് ഇതിനെവിടെ കൊടുത്തു. പിന്നെ വേറൊന്നും അറിയേണ്ടത് ഇത് നീ ബന്ധമാണോ എന്നാണ്. അതല്ല, എന്തുകൊണ്ട് ഇവിടെ ശ്രീ എന്ന് പറയുന്ന ശ്രീഞ്ഞ ഹ്രസ്വ ഇകാരാന്തമായ ധാതുവാണ്. ആ ധാതുവിന്റെ ഇകാരത്തിന് ദീർഘം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സുലോപിക്കത്തില്ല. ഈ ബന്ധമാണെങ്കിലേ ലോപിക്കത്തുള്ളൂ. പിന്നെ നോക്കേണ്ടത് ഇതിന് ഈകാരാന്തമായതുകൊണ്ട് നോക്കേണ്ടത് സ്ത്രീലിംഗമാണ്. സുഷ്ടു ശ്രേതി എന്നാ വിഗ്രഹിച്ചത്. ഇതിന് നദീസജ്ഞ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നിൽക്കേണ്ടത്. നദീസജ്ഞ ഉണ്ടാകും, എന്തുകൊണ്ടില്ല? വ്യത്യസ്ത്രീലിംഗമല്ല. സുശ്രീ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇപ്പൊ പുല്ലിംഗത്തിലാണ് ഉപയോഗിച്ചത്. പിന്നെ ശ്രീ എന്ന് പറയുന്ന ഒരു ശബ്ദം പ്രത്യേകം നിർമ്മിച്ച് തയ്യാറാക്കി അതിനോട് അത് സ്ത്രീലിംഗ ശബ്ദമാണ്. സമാസം ചെയ്തെങ്കിൽ ശരി, പ്രഥമ ലിംഗഗ്രഹണം ച എന്നുള്ള നിയമം അനുസരിച്ച് അവിടെ നിത്യസ്ത്രീലിംഗമായതുകൊണ്ട് നദീസഞ്ജ വന്നിട്ട് തദംഗമായ ആയിട്ട് അംഗകാര്യങ്ങൾ വരാം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ശ്രീ എന്ന് പറയുന്ന പദത്തെ പ്രത്യേകിച്ച് സൃഷ്ടിക്കാം. സൃഷ്ടിച്ചാൽ അത് എന്തലിംഗമായിരിക്കും? സ്ത്രീലിംഗം. ധീ എന്ന് പറയുന്ന ശബ്ദം പ്രത്യേകം നിർമ്മിക്കണം, എന്നാലെന്തായും സ്ത്രീലിംഗമാണ്. അങ്ങനെയാണെങ്കിൽ അതിവിടെ ചർച്ചയ്ക്ക് വരത്തില്ല, കാരണം ഇത് പുല്ലിംഗ പ്രകരണമാണ്. പക്ഷെ അതേ ശബ്ദത്തെ തന്നെ ഇവിടെ കൊണ്ടുവരാം. ഇപ്പോൾ അതിനെ മറ്റൊരു സുബന്ധവുമായിട്ട് സമാസം ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെയുള്ള ശബ്ദങ്ങളെ ഇവിടെ വരത്തുള്ളൂ. അതാണ് സുധീ. നേരത്തെ എന്താണ്? പ്രധീ. ഇവിടെ ഇപ്പോൾ സുശ്രീ. ഇത് വേറൊരു ശബ്ദവുമായിട്ട് സമാസം ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ സമസ്ത പദം എന്ന് പറയുന്നത് സ്ത്രീലിംഗമല്ല, പുല്ലിംഗമാണ്. അതിൽ തന്നെ രണ്ടു തരത്തിൽ സമാസം ചെയ്യാം. ഒന്ന്, സു ശ്രീ ഇതിനെ ഒരുമിച്ച് വിത്പാദിപ്പിക്കാം. സു ശ്രീയുടെ പൂർവത്തിൽ സു ഇരിക്കുമ്പോൾ ശ്രീയിൽ നിന്ന് കിപ്പ് വന്ന് സുശ്രീന്ന് വരാം. ഒരുമിച്ച് വരുമ്പോഴും ആ സ്ത്രീശബ്ദത്തിന് സ്ത്രീലിംഗമാകാനുള്ള അവസരമില്ല. കാരണം അത് പുരുഷനുദ്ദേശിച്ച പറയുന്നത്, സുഷ്ടു ശ്രേയതി എന്ന് പറയുന്നത് ഒരു പുരുഷനുദ്ദേശിച്ച പറയുന്നത്. അപ്പോൾ അവിടെ സ്ത്രീ സ്ത്രീലിംഗമല്ല, ഒരുമിച്ചാണ് വന്നത്. മറിച്ച് സ്ത്രീയെ പ്രത്യേകം ശ്രദ്ധിച്ച സ്ത്രീലിംഗ ശബ്ദം. പിന്നെ സുവുമായിട്ട് ബഹുവ്രീ സമാസം ചെയ്തു. സു ശ്രീ യസ്യ എന്ന് വരുമ്പോൾ അന്യപദാർത്ഥമായി പുരുഷൻ. ഇപ്പൊ ശ്രീശബ്ദം അവിടെ നിത്യ സ്ത്രീലിംഗമാണെങ്കിലും സമസ്ത പദം പുല്ലിംഗമായി. അങ്ങനെ വരുന്നിടത്ത് എന്ത് പറയും? പ്രഥമലിംഗ ഗ്രഹണം ച. അങ്ങനെ വരുന്നിടത്ത് നദ്യന്തമാകും. അപ്പോ നദ്യന്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആണദ്യ ആഡസ്ത ഇത്രയേ ഉള്ളൂ. നിരാനദ്യാനിബ്യ ഇത്രയേ ഉള്ളൂ. ഹർസുനദ്യട്ട് തീർന്നോ? അമ്പാർത്ഥ നദ്യ ഹർസുക ഇതെല്ലാം വരും. അപ്പൊ ആ വ്യത്യാസങ്ങൾ നമ്മളൊന്ന് സാമാന്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പൊ പൊതുവെ ശബ്ദങ്ങൾ എങ്ങനെ, ഇതാണ് ഈ പണ്ഡിതന്മാർ എന്തിനാ പലരും പല രീതി വ്യാഖ്യാനിക്കുന്നതെന്ന് ചോദിക്കുന്നതാണ്. ഇപ്പൊ പ്രതി ശബ്ദം കൊണ്ടാ ചിലർ പറയും പ്രകൃഷ്ടാധി പ്രതി എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയണ്ട പ്രകൃഷ്ടാധി യസ്യ രണ്ടായാലും ശരിയ പ്രതി. വേറൊരാൾ പറയണ്ട പ്രധ്യായ തീരി പ്രതി മൂന്നാമത്തത് ശരിയാണ്. അവനവനക്ക് ഇഷ്ടമുള്ള അർത്ഥം എടുക്കാം. ശബ്ദത്തിന് മൂന്ന് തരത്തിലും അർത്ഥം കിട്ടുന്നതിനുള്ള സാധ്യത ഉണ്ട്. എല്ലാം ഒരു വൈയാകരണന്മാരാണ്, എല്ലാം വ്യാകരണ സമ്മതമാണ്. പണ്ഡിതന്മാരാണ് എല്ലാ അർത്ഥവും പറയുന്നത്. അപ്പൊ പണ്ഡിതന്മാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂ, ഭാഷയെ കുറ്റം പറയാൻ പറ്റൂ. പിന്നെ എന്താണ് അപ്പൊ ഏതാർത്ഥം? പിന്നെ അവരവരുടെ സൗകര്യം ഇഷ്ടം ഒന്നാണ് പറയുന്നത്. ഇതെല്ലാം ദ്വൈതവും അദ്വൈതവും എന്ന് പറയുന്ന അവരവരുടെ ബുദ്ധിയുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മം ഉൾപ്പെടെയുള്ള സർവ്വതും അവരവരുടെ പുരുഷമതി വൈചിത്രയും ഭാഷകാരം പറയുന്നു. അത് മനസ്സിലാക്കാനാണ് നമ്മൾ വ്യാകരണം പഠിക്കുന്നത്. ഒരു സംശയമല്ല, എത്ര സംശയം വേണമെന്ന് ചോദിക്കും. അതിനെന്താ പേര് കൊടുക്കുന്നതിന്? പുള്ളിയുടെ ഇഷ്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്ന ഇഷ്ടം എന്ന് പറയുന്നത് മുക്തി, സർവാഭീഷ്ടം ആയിരിക്കുന്ന മുക്തി, അതിന്റെ സിദ്ധി, മുക്തിയെ സിദ്ധിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. വാസ്തവത്തിൽ പുള്ളിയുടെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ നോക്കുക, സുശ്രീ സുശ്രേതി കിബന്ധ ശബ്ദമാണ്. അത് വാർത്തയും നേരത്തെ ഞാൻ പറഞ്ഞു. സുശ്രീ എന്നിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് ഇതിന് നദീസംജ്ഞ ഇല്ല, ഉറപ്പിച്ചോണം. നീബന്ധമായതുകൊണ്ട് സുലോഭം ഇത് ഗീമന്തമല്ല, അതുകൊണ്ട് സുലോഭം വരുന്നില്ല. പിന്നെ നോക്കേണ്ടത് ധാതുവാണോ എന്നാണ്. ആണോ? ധാതുത്വം ഉള്ളതുകൊണ്ട് കിബന്ധം ആയതുകൊണ്ട് ധാതുത്വം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം വരും. പിന്നെ ധാതുത്വം ഉണ്ടെങ്കിൽ നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ഏതൊക്കെ സൂത്രങ്ങളാണോ? അജിച്ചനു ധാതു ധ്രുവാം ദൂരങ്ങു, പിന്നെ ഏരണേകാച്ചാസമീർവസ്യ, പിന്നെ ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ട് ഇവിടെ അല്ലെങ്കിലും. ഏതാണ്? ആകാരാന്തത്തിന് നമുക്ക് മറന്നുപോയി. അപ്പൊ ഇവിടെ അതിൽ പിന്നെ ഏതാ രണ്ട് വരുന്നതെന്ന് നോക്കണം. അവിടെ എണ്ണ് വരുമോ ഈങ്ങ് വരുമോ? എന്തുകൊണ്ട് ധാത്തു അവയവത്തെ സമയവും വന്നപ്പോ സുശ്രീ സുശ്രീ ഔ ഈങ്ങ് വന്ന രൂപം അങ്ങനെ വരുമെന്ന് നമുക്കറിയാം. ഈങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ ഔ ആദ്യം സുശ്രീ, സുശ്രീ സൂന്നിരിക്കുന്നിടത്ത് ഋത്വവിസർഗം. സുശ്രീ അവന്നിരിക്കുമ്പോൾ ആദ്യം എന്തുവരും? ആദ്യം ഇഗോണിച്ച് പ്രാപ്തമാകുന്നു, ആദ്യം അവിടെ മേലെ തുടക്കം. പക്ഷേ ഇഗോണിച്ചയെ ബാധിക്കും. പ്രഥമയോഹോ പൂർവസവർണ വന്നിട്ട് അതിനെ ബാധിക്കും. ഉടനെ അതിനെ വന്നിട്ട് ദീർഘാധ്യസിച്ച നിഷേധിക്കും. ഉടനെ തന്നെ അടുത്ത് വരും എന്താണ്? അജിഷ്ണുധാതുബ്രുവാം ഇവണിച്ച് വന്നു അതിനെ പ്രഥമിക പൂർവസവർണം വന്നിട്ട് അതിനെ ബാധിച്ചു. ദീർഘാജസിച്ച് വന്നിട്ട് അതിനെ നിഷേധിച്ചു. ഇത്രയും ആയിക്കഴിഞ്ഞപ്പോൾ അടുത്തെന്തു വരുന്നു? വീണ്ടും വീണ്ടും വരാം. അതാ ചോദിക്കുന്നു, വീണ്ടും ഇഗോണച്ചയ്ക്ക് വരാം. അങ്ങനെ വരാമോ എന്നാണ്, പ്രാപ്തി ഉണ്ടോ എന്നാണ്. ദേവദത്തസ്യ ഹന്തം ദേവദത്തസ്യ ഹന്തരിഹതേ ന തസ്യ ഉന്മേഷഃ ന തസ്യ പുനരുന്മേഷഃ. ദേവദത്തന് ഒരുത്തൻ കൊന്നു, അവനെ വേറൊരുത്തം കൊന്നാൽ പിന്നെ ദേവദത്തന് പുനർജന്മം കിട്ടുമോ? ഉറപ്പാണോ? എന്നാൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിനെ കൊന്നേ, ആളിനെ മറ്റൊരാൾ കൊന്നേ, അദ്ദേഹം വീണ്ടും ജനിക്കുമെന്നറിയാം. അത് തന്നെ വീണ്ടും ജനിക്കുമോ? പിന്നെ അതിന് തനിയെ കത്താനും മതി, ആരും കൊല്ലേണ്ട കാര്യമില്ല. ഇത് കൊല്ലുന്ന കാര്യം ചോദിക്കുകയാണ്. ദേവദത്തസ്യ ഹന്തരിഹതേ, ദേവദത്തന്റെ ഹന്താവ് മരിച്ചു കഴിഞ്ഞാ എന്നാ തസ്യ പുനർ ഉന്മേഷം എന്ന് വെച്ചാൽ വീണ്ടും ജനനം സംഭവിക്കത്തില്ല എന്നാണ്. അതാണ് സാധാരണ നിയമം. പക്ഷെ ഇതിനൊരു അപവാദമുണ്ട്. ദേവദത്തം ഹന്തും ഉദ്യുതസ്യ ഹനനേ ആണെങ്കിലോ, ദൈവത്തിന് ഒരാൾ കൊല്ലാൻ പോയി, കൊല്ലാൻ പോയപ്പോ അവനെ വേറൊരുത്തം കൊന്നു, അപ്പോ ദേവദത്തൻ തിരിച്ചു വരും എന്ന് വെച്ചാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യം യുഗോണിച്ച് വന്നു, അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. യുഗോണിച്ചയെ ബാധിച്ചു ഏത്? പ്രതിമയോ പൂർവസവർണ ദീർഘ. ബാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ വേറൊരാൾ ഒന്ന് നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ യുഗോണിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത് ആര്? പ്രതിമയോ പൂർവസവർണ. അതിനെ ഒന്ന് വേറൊരുത്തൻ കൊന്നു കഴിഞ്ഞാൽ യുഗോണിച്ചയ്ക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല, കൊന്നില്ലല്ലോ. കൊല്ലാൻ ശ്രമിച്ചവനെ കൊന്നതേ ഉള്ളൂ. നിഷേധം എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണ്, ബാധിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നില്ല. അവനെ കീഴ്പ്പെടുത്തി വെച്ചതേ ഉള്ളൂ. അവന് വീണ്ടും അവസരമുണ്ട് ബാധിച്ചു കഴിഞ്ഞു. ബാധിച്ചവനെ കൊന്നു ആര്? ദീർഘാധ്യസ്യ. അപ്പം മറ്റവൻ വീണ്ടും വരാം, വരുന്നതിന് തുടക്കമൊന്നുമില്ല. വന്നു കഴിഞ്ഞാലോ വീണ്ടും അടുത്തയാൾ വരുന്ന ഏതാണോ? അജസ്സിനുദ്ധാതകൃഹമായി ഒരുങ്ങുന്നു. അവൻ പറയും ദേവദത്ത ഹന്തരിന്യായം, ദേവദത്ത ഹന്തരിന്യായം, ദേവദത്ത ഹതഹന്തരിന്യായം. അങ്ങനെ പറയും. അപ്പൊ ഇവിടെ ഈ വരുമ്പോ സുശ്രിയോ ദേവദത്ത ഹതഹന്തരിന്യായം. അങ്ങനെ ഇരുന്നോട്ടെ. ദേവദത്തസ്യ ഹന്തരിഹതയെന്നാണ്, ഹന്തേഹതയെന്നല്ല. ഹന്തരി എന്ന് വെച്ചാ സപ്തമി, ഹന്താവ് വധിച്ചു കഴിഞ്ഞാൽ ന തസ്യ പുനർ പുനരുജ്ജനനം എന്നൊക്കെയാണ്. മീഷ എന്ന് പറഞ്ഞാലും ശരിയാ, പക്ഷെ ആൾക്കാർക്ക് വ്യക്തമാകത്തില്ല. ഉജ്ജനീന്നോ ഉജ്ജനനോന്നോ എന്തായാലും കുഴപ്പമില്ല. ഉജ്ജനനം, ഉജ്ജനനം, പുനരുജ്ജനനം, വീണ്ടും ജനിച്ചു വരിക. ദേവദത്തം ഹന്തും ഉദ്യതസ്യ ഹനനേ തസ്യ പുനരുന്മേഷ. അവിടെ ഉന്മേഷം നേർക്കാം. ദേവദത്തം ഹന്തും ഉദ്യതസ്യ ഹനനേ. അടുത്തത് ദേവദത്തം ഹന്തും. ഇതൊക്കെ പഠിച്ചിരിക്കുന്ന ആളാണ്, എവിടെയെങ്കിലും മതപ്രഭാഷണത്തിന് പോകുമ്പോൾ അടിച്ചുവിടാം. ഇവിടെ ഉണ്ടല്ലോ പരിപാടി. ഇത് വ്യാകരണത്തിൽ പഠിച്ചതെന്നൊന്നും പറയണ്ട. ദേവദത്തം ഹന്തമുദ്യതസ്യ ഹനനെ, അങ്ങനെയാണ് അടുത്തത്. ഉദ്യതസ്യ ഹനനേ, ഉദ്യതം ഉദ്യുതമല്ല, ഉദ്യതം ഉദ്യമിച്ചവൻ ഹനനെ തസ്യ പുനരുന്മേഷ. അവന് വീണ്ടും ഉന്മേഷം വരുന്നെന്ന് വെച്ചാൽ വീണ്ടും അവൻ ജനിക്കാതെ മരിക്കാതെ ജനിക്കുന്നു. ഉന്മേഷം. പിന്നെ ഇതൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ ഓർമ്മ വരണം, അതാണ് ഒരു പ്രധാന കാര്യം. എഴുതി വയ്ക്കുന്നു, നോട്ട് കുറിച്ച് വയ്ക്കുന്നു. ഇപ്പൊ ശുശ്രിയോ അറിയാമല്ലോ, ശുശ്രിയ ഇവിടെ ധാതുത്വമില്ല, നദീസഞ്ജ ധാതുത്വമുണ്ട്, നദീസഞ്ജയില്ല. അപ്പോ ഹേ എങ്ങനെ വരും? ഹേ ശ്രീഹർസമാണോ ദീർഘമാണോ? വിസർഗമുണ്ടോ ഇല്ലയോ? ദീർഘം വിസർഗമുണ്ട്. ഹേ ശുശ്രീഹി, നദീസഞ്ജ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ചിന്തിക്കുന്നത്? പുല്ലിംഗ ശബ്ദമല്ലേ. ഹേ ശുശ്രീയോ, ഹേ ശുശ്രീഹ. അടുത്തെങ്ങനെ വരും? ശുശ്രീ അമ്മ എന്നിരിക്കുമ്പോ എന്തുവരും? അജിശ്രദ്ധാതിർവാം സുശ്രീയം. സുശ്രീയം എന്ന് വരുന്നില്ല, എന്തുകൊണ്ട്? പരമായതുകൊണ്ട് വരും. സുശ്രീയം നദീസഞ്ജയില്ലല്ലോ. സുശ്രീയം സുശ്രീയോ സുശ്രീയ സുശ്രീയാനെന്ന് വരുമോ? എന്തുകൊണ്ട്? ഇയങ് വരുന്നു പരം. അതുകൊണ്ട് ഏത് സൂത്രം വരത്തില്ല? പ്രഥമയോഹോ ഉറസോന്ന സുശ്രീയം സുശ്രീ യോ ശുശ്രീഹ സുശ്രീയ വരുന്നു. സുശ്രീഭ്യാം സുശ്രീഭി. നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ എനിക്കും തെറ്റിപ്പോവും. ഇത് അത്രയും കൂടുതൽ പഠിക്കുന്നവർക്കാണ് കൂടുതൽ തെറ്റ് വരാൻ ചാൻസ്. നിങ്ങൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അധികം തെറ്റ് വരത്തില്ല. മറ്റെല്ലാം മനസ്സിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകും, തല തിരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചതുർത്ഥിയിൽ വരുമ്പോ അങ്ങനെ വരും. സുശ്രീയാണ് അദ്ദേഹം അടച്ച് എന്തുകൊണ്ട് വരുന്നില്ല? നദീസഞ്ജയില്ല. സുശ്രീയേ സുശ്രീഭ്യാം സുശ്രീഭ്യ. അടുത്ത് പഞ്ചമീനും ഷഷ്ടിയിലും അങ്ങനെ വരും. സുശ്രീയ ഇയങ് വരുന്നു, അസ് വരുന്നു, വിസർഗത്ത് വിസർഗം വരുന്നു. സുശ്രീയ സുശ്രീഭ്യാം സുശ്രീഭ്യ സുശ്രീഹ ഷഷ്ടീത്. അതായത് സുശ്രീ അസ്തന്നിരിക്കുമ്പോഴത്തേക്ക് ഇയങ്ങുന്ന സുശ്രീയസ്, ഋത്വവിസർഗം വരുമ്പോൾ സുശ്രീയ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സുശ്രീയോഹോ സുശ്രീയസ് സുശ്രീയോ സുശ്രീയോഹോ. ഷഷ്ടി ഭുവനത്തിൽ എങ്ങനെ വരും? ഉറപ്പാണോ? പ്രശ്നദേവൻ ഇട്ട് വരത്തില്ല. എന്തുകൊണ്ട്? നദീസഞ്ജ ഇല്ല, ഉണ്ടെങ്കിൽ അത് വന്നനെ. ഇതിന്റെയും പരമായതുകൊണ്ട് ഇതിനെ ബാധിച്ചുകൊണ്ട് നൊട്ട് വന്നനെ. പക്ഷെ നദീസഞ്ജ ഇല്ലാത്തോണ്ടെങ്കിൽ വരും ശുശ്രിയാം. പിന്നെ സപ്തമി ഏകോദനത്തിൽ സുശ്രീ. ഇവിടെ ഏഴാം നദ്യ നീഭ്യ വരുന്നില്ല. എന്തുകൊണ്ട്? നദീസഞ്ജ ഇല്ല. സുശ്രീ ഈ കൂട്ടിച്ചേർത്താ മതി ഇയങ്ങ് വന്നിട്ട്. അത് എഴുതി പഠിക്കുമ്പോൾ ശരിയാവും. ഇതുപോലെ എഴുതി പഠിക്കണമെന്നില്ല, നമ്മുടെ മനസ്സിൽ എഴുതി പഠിച്ചാൽ മതി. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ സൗകര്യമുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ സൗകര്യമില്ല, മനസ്സിലെല്ലാം എഴുതി പഠിക്കുന്നു. ഒരു കണക്കിന് അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ ഇത് കണ്ടാലേ മനസ്സിലാവും, മറ്റൊന്ന് മനസ്സിൽ കാണും. സുശ്രീ, സുശ്രീയോഹോ, സുശ്രീഷു, സുശ്രീ. ശരിയെന്നെ ഇയങ് ശരിയെന്നെ എഴുതിയിരിക്കുന്നു. ശുശ്രു ഈ ഇരിക്കല്ലേ സുശ്രീ. ശരിയെന്നെ അല്ല, നേരത്തെ എഴുതിയതാ ശരി. ഈ അങ്ങ് വരുന്നു, പരത്തിലേ ഇരിക്കുന്നു. അപ്പൊ എങ്ങനെ വരും? സുശ്രീ. മേളെന്താ എഴുതിയിരിക്കുന്നത്? ശ്രു യു ഈ കൂട്ടിച്ചേർക്കുമ്പോ ശ്രീയു ഈ ശ്രീ. ഇതാ ശരി. ഈ അങ്ങല്ലേ വരുന്നത്? ശ്രീയിലെ ഈകാരം പോയി, ഇയങ് വരും. പിന്നെ ഒരു ഇല്ലേ സപ്തമി വിഭക്തി, അതുകൂടെ കൂടി ചേരും. അല്ല, അതങ്ങനെ ചിന്തിക്കുന്ന നല്ലതാ, അപ്പോഴേ ആ വ്യത്യാസം മനസ്സിലാവും. സുശ്രീ എന്ന് പറയുന്ന അങ്ങനെയാണ്. യങ് വന്നു, പരത്തിലെ ഈയുടെ കൂടി ചേരുമ്പോ രണ്ട് ഈ വരും. സുശ്രീ, സുശ്രീയോഹോ, സുശ്രീഷു. ഇത് തന്നെ സുശ്രീ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സു ശ്രീ യസ്യ വീണ്ടും പുല്ലിംഗമായി. പക്ഷെ അവിടെ ശ്രീ ശബ്ദം എന്താണ്? നദീസഞ്ജയോടെ വരും. പ്രഥമ ലിംഗഗ്രഹണം ച, അങ്ങനെ വരുമ്പം. ഇതിൽ തന്നെ വേറെയും പക്ഷങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ രണ്ടു വർഷമല്ല ഇതിൽ, നദീസഞ്ജയിൽ തന്നെ രണ്ടു വർഷം വരും. അതുകൊണ്ട് അത് പോട്ടെ, നമ്മളിപ്പോൾ രണ്ടു പക്ഷം മാത്രം നോക്കിയാൽ. ഒന്ന് നദീസഞ്ജ ഇല്ലാത്ത പക്ഷം, അതിൻ്റെ വ്യുത്പത്തി അനുസരിച്ച് സുസുഷ്ടു ശ്രീദീതി സുശ്രീ നദീസഞ്ജ. അടുത്ത് നദീസഞ്ജ വരുന്ന പക്ഷം സു ശ്രീ യസ്യ സഹ സുശ്രീ. അവിടെ സുശ്രീഹി എന്നൊരു, സുശ്രീ എന്നൊരു, സുശ്രീഹിനെ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ഏതായാലും ശ്രീശബ്ദമാണ്, ഇങ്ങന്തമല്ല, ഇങ്ങന്തം വരുന്നില്ല. ശ്രീശബ്ദം നേരത്തെ ശ്രദ്ധിച്ചാണ്. രണ്ടാമത്തെ പക്ഷത്തിൽ എങ്ങനെ എന്ത് ചെയ്യാ? ശ്രീ എന്ന് പറയുന്ന ശബ്ദത്തെ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കുന്നു. അത് വാർത്തയ നേരത്തെ പറഞ്ഞു, കിബ്ബജി പ്രജി ആയുധസ്തു കടപ്രുജു ശ്രീണാം ദീർഘു അസംപ്രസാരണം ചാ വാർത്തയും തന്നെ. പിന്നെ സൂം അതുമായിട്ട് സമാസം ചെയ്യുന്നു, അതാണ് ബഹുവ്രീ സമാസം. പക്ഷെ ശബ്ദം മൊത്തത്തിൽ എന്തായി? പുല്ലിംഗം. പക്ഷെ സ്ത്രീ എന്താണ്? സ്ത്രീലിംഗം. എന്തുകൊണ്ട്? പ്രഥമ ലിംഗ ഗ്രഹണം. കേവല സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ത്രീ പ്രത്യേകത്തിൽ പഠിക്കും. അവിടെ എന്താണ്? നിസർഗം ലോപിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഈ സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത് എന്തോ ആണോ? ആണോ? അതെങ്ങനെയാകും? ശ്രീശബ്ദം സിദ്ധിച്ചു കഴിഞ്ഞില്ലേ? അതിനാണ് ആ വാർത്തയിൽ പറയുന്നത് ദീർഘോ അസംപ്രസാരണം. ദീർഘം നമ്മൾ സംപ്രസാരണം നമ്മൾ ഇനി പഠിക്കും. ശ്രീ എന്ന് പറയുന്ന ഹ്രസ്വമാണ് ഇകാരം, അത് ദീർഘം വരികയാണ്. ആ ദീർഘമാണ് ഇവിടെ കാണുന്ന ഈ, അത് ഞീ അന്തം അല്ല, ഞീപ്പ് ഞീഷ് ഞീനൊന്നും വിധിച്ചതല്ല. അതുകൊണ്ട് ശ്രീലിംഗത്തിൽ ശ്രീശബ്ദം എങ്ങനെയായിരിക്കും? ഗൗരി പോലെയല്ല. ഗൗരി ശബ്ദം ഗൗരി എന്നാണിത്. ശ്രീഹി ലക്ഷ്മി ശബ്ദം പോലെ ലക്ഷ്മീഹി. ചില സ്ത്രീലിംഗ ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിൽ തന്നെ വിസർഗം ലോപിക്കാതിരിക്കും. പക്ഷേ ഈ കാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾ മിക്കവാറും എല്ലാം വിസർഗമില്ലാതെയാണ്. ഗൗരി, കാളി, മഹാകാളി എന്നെല്ലാം പറയുന്നിടത്ത് എന്താണ്? ദീർഘമാണ്, അവിടെയൊന്നും വിസർഗം കാണത്തില്ല. ചില ശ്ലോകങ്ങളെല്ലാം ചെല്ലുമ്പം അതിനങ്ങോട്ട് സംസ്കൃതമാക്കാൻ വേണ്ടിയിട്ട് ദേവീഹി എന്നൊക്കെ പറഞ്ഞുള്ള ഞങ്ങൾ സംസ്കൃതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതില്ല. ഇവിടെ രണ്ടാമത്തെ പക്ഷത്തിൽ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സുശ്രീ എന്തായാലും സൂനലോകമില്ല, സുശ്രീഹി. പിന്നെ ഈ പറഞ്ഞ നിയമാനുപാതമാണ് ധാതു അവയവത്തിൽ സംയോഗം വന്ന്, അതുകൊണ്ട് എന്തുവരും? എങ്ങ് വരും? സുശ്രിയൗ സുശ്രിയ സംബോധനയിൽ ഹേ സുശ്രീ സൂന്നിരിക്കുമ്പോൾ അമ്പാർത്ഥം നദ്യോർ ഹർസുഹ പ്രഥമ ലിംഗഗ്രഹണം ചൂസ്ത്രാക്യൂ നദി അമ്പാർത്ഥം നദ്യോർ ഹർസുഹ ഹർസും വന്നു കഴിഞ്ഞാൽ ഹേ ഹർസ്വ ഓയി ഹേ സുശ്രീ സുശ്രീയവും സിദ്ധാന്തം നദി അത് കൊടുത്തിട്ടില്ല. എന്നാലും നമ്മളത് അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം ഇനി അങ്ങനെ എവിടെയെങ്കിലും രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആശയക്കുഴപ്പം വരാൻ പാടില്ലല്ലോ. സുശ്രീയ അടുത്ത് ദ്വിതീയല് ദ്വിതീയല് സുശ്രീയം സുശ്രീയവും സുശ്രീയ അവിടെ എങ്ങും വ്യത്യാസം വരില്ല. എന്തുകൊണ്ട്? എങ്ങും വരുന്നു, വേറൊന്നും സംഭവിക്കുന്നില്ല. തൃതിയില് സുശ്രീയ സുശ്രീഭ്യാം സുശ്രീ ഭി. ചതുർത്ഥി ഏകവചനത്തിൽ എന്തുവരും? ഏരാദ്യ ആൺനദ്യ ആട്ടസ്ഥ. അപ്പോ സുശ്രീ എ എന്ന് വന്നതിന്റെ സ്ഥാനത്ത് എന്തുവരും? സുശ്രീ ഐ. സുശ്രീ ചതുർത്ഥിയിൽ എന്താ പരത്തിലിരിക്കുന്നത്? എ. അതിൽ ആ വന്നു, ആടച്ചവൃത്തി വന്നപ്പോ ഐ. യങ് വന്നു സുശ്രീ ഐ. ഇവിടെ എഴുതിയിട്ടുണ്ട് സുശ്രീ ഐ. അതാ വ്യത്യാസം, വിഗ്രഹത്തിനനുസരിച്ച് രൂപവ്യത്യാസം. അപ്പോ സുശ്രീ ശബ്ദത്തിന്റെ ചതുർത്ഥിയിൽ രണ്ട് രൂപത്തിൽ കണ്ടാലും നമ്മൾ പേടിക്കേണ്ട കാര്യം, രണ്ടും വരാം, സുശ്രീ എ എന്നും വരാം, സുശ്രീ ഐ എന്നും വരാം വികല്പമായിട്ട്. സുശ്രീഭ്യാം സുശ്രീഭ്യ. ഇവിടെ ഈ ചതുർത്ഥി മുതലുള്ള ഭാഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിദ്വാൻമാർക്ക്. അത് ഇരുന്നോട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അടുത്ത് പഞ്ചമിയിലും ഷഷ്ടിയിലും വരുമ്പോൾ അവിടെ അണ്ണദ്യാഹ ആടസ സുശ്രിയാഹ നദീസഞ്ജ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? സുശ്രിയഹ. ആ ദീർഘം വരത്തില്ല, അത്രയുള്ള വ്യത്യാസം. സുശ്രിയാഹ സുശ്രീഭ്യാം സുശ്രീഭ്യം സുശ്രിയാഹ സുശ്രിയോഹോ. അവിടെ നോക്കണം, സുശ്രീ ആമന്നിരിക്കുന്നു. ഇവിടെ നദീസഞ്ജയുള്ളതുകൊണ്ട് ഹസ്യനദ്യാവോ നൊട്ടു വരുന്നു. പിന്നെ നൊട്ടു വന്നു കഴിഞ്ഞാൽ ഇങ്ങ് വരുമോ? എന്തുകൊണ്ട്? നൊട്ടു വന്നു കഴിഞ്ഞാൽ ഇങ്ങ് വരത്തില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? അജാതിപ്രത്യം വരത്തില്ല. പിന്നെ എന്നാ ആദ്യം ഇയങ്ങെന്ന് വന്നാലോ? അത് പൂർവ്വം പരസൂത്രം ആദ്യം വരും. വർഷം നദ്യാവോ നൊട്ട്. ശ്രീനാം പിന്നെ നോക്കേണ്ടത് എന്താണ്? അത്തുപ്പാണുവായവി വരുമെന്നാണ്. അത് വരുമോ? എന്തുകൊണ്ട്? പക്ഷേ ഇത് സമാന പദമല്ലല്ലോ. ആ നിമിത്തവും നൈമിത്തികവും ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പദം സമാനമല്ലെങ്കിലും വരാം. ഇത് സമാനപദമല്ല, പക്ഷേ നിമിത്തവും നൈമിത്യവും ഒരിടത്ത് വന്നാൽ തകരാറില്ല. സമാന പദം അല്ലെങ്കിൽ അല്ല, അസമാന പദമാണെങ്കിലും അത് തന്നെ സമാന പദത്തിലേ വരുമെന്ന് പറഞ്ഞു. ഇത് സമാന പദമല്ല. പക്ഷേ സമാന പദം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നത് നിമിത്തവും നൈമിത്യവും കാര്യം നിമിത്തവും കാര്യം ഏതിന് സംഭവിക്കുന്നു അതും നിമിത്തവും ഒരിടത്ത് ഒന്നുകൊണ്ട് കുഴപ്പമില്ല. നത്തു മന്ദിരുന്നവരും സുശ്രീണാം സപ്തമി ഏകവനത്തിൽ നിബ്യോ വരുന്നു, പിന്നെ പിന്നെ എന്ത് വരുന്നു? ആണ്ണദ്യ ആടസ വന്നു, ഇയങ്ങുന്നു, ശുശ്രീയാം. നേരത്തെ എങ്ങനെ വന്നത്? ശുശ്രീ ശുശ്രീയോ ശുശ്രീഷു. നിയമങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരുന്നു കഴിഞ്ഞാൽ കണക്ക് ചെയ്യുമ്പോലെ തന്നെ ഒന്നും ഒന്നും രണ്ട് എന്ന പോലെ തന്നെ രൂപം വരും. പാണിനി അത്രയും സൂക്ഷ്മമായി ചിന്തിച്ചാണ് ശബ്ദങ്ങളെ പരസ്പരം ഘടിപ്പിച്ചത്. അപ്പൊ അതങ്ങനെ വരത്തുള്ളൂ. സുശ്രീയാമെന്നേ വരുമല്ല, സുശ്രീയം എന്നൊരിക്കലും വരത്തില്ല. സുശ്രീ എന്ന് വന്നു പറഞ്ഞാൽ അതങ്ങനെ വരത്തുള്ളൂ. ആ സൂത്രങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ അതിനത്രയും പാണിനിക്കും ഉണ്ട്, അക്കുറസി പാണിനിക്കും ഉണ്ട്. അങ്ങനെ വരാവൂ എന്ന് പറഞ്ഞാൽ നിയമങ്ങളനുസരിച്ച് അങ്ങനെ വരും. ഇത് ഒരു ശബ്ദം മതിയോ? നൂറുകണക്കിന് ശബ്ദങ്ങൾ ഇതുപോലെ ഈ സൂത്രങ്ങൾ പ്രവർത്തിച്ച് ഇതേ തരത്തിൽ രൂപങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ പാണിനി എത്രമാത്രം ചിന്തിച്ചിരിക്കണം. അതിൻ്റെ ഒരു അംശം ചിന്തിച്ചപ്പോൾ തന്നെ നമുക്ക് തല പെരുത്തു തുടങ്ങി. അപ്പോൾ ഇത് മുഴുവൻ ശബ്ദങ്ങളും മനസ്സിൽ കണ്ടു. മുഴുവൻ ശബ്ദങ്ങളെയും ഓരോ വർണ്ണങ്ങളായിട്ട് കൂട്ടി യോജിപ്പിച്ച് അതിനുവേണ്ടി എത്രമാത്രം ചിന്തിച്ചിരിക്കണം. അപ്പോൾ അന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നു പാണിനിയുടെ ബ്രെയിൻ. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ട് ജോലിയുണ്ട് ഇവിടെ, ഒരു ജോലിയല്ല. ഒന്ന് ശബ്ദങ്ങളുടെ രൂപങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, രണ്ടാമത്തത് സൂത്രങ്ങളുടെ നിയമങ്ങൾ അത് പാലിക്കുക എന്നുള്ളത്. അതതിലും വലിയ ഗുലുമാലാണ് സൂത്രം, വാർത്തകം, പരിഭാഷ, അത് ഇത്, അതിൻ്റെ നിയമം, ഇതെല്ലാം മനസ്സിൽ തന്നാലേ പറ്റൂ. ഒന്നിനും വേറൊന്നും വിരോധമായി വരാൻ പാടില്ല. വന്നാൽ ഉടൻ പുതിയ നിയമം ഉണ്ടാകും. അതെന്ത് ബ്രെയിനും കൊണ്ടാണ് ഇത്രയും സാധിച്ചതെന്നുള്ളതാണ്. പിന്നെ പാണിനി ഒരാളല്ല, പാണിനിയുടെ മുമ്പുള്ള ആൾക്കാരും പാണിനിയുടെ പിൻപുള്ള ആൾക്കാരും കൂടെ ഒരു ടീം വർക്കാണ്. ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെ പാണിനി മാത്രം ചിന്തിച്ചത് തന്നെ. പിന്നെ ഇത് പാണിനിയുടെ ഒരു സ്റ്റാർട്ടപ്പായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ബാക്കിയുള്ളവരെല്ലാം അതിനെ ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഏതാണ്? യവക്രീ ശബ്ദം. യവാൻ ക്രീണാദി ക്രീഞ്ഞ് ദ്രവ്യ വിനിമയേ കച്ചവടം ക്രയണം അതിന് ദ്രവ്യ വിനിമയം അതിൽ അതും കിബന്ധമാണ് കിപ്പിച്ച. ഇത് ക്രീഞ്ഞ ധാതുവാണ് ക്രയണം. ഇതിൽ യായുമില്ല വായുമില്ല, ക്രയണമെന്നാണ്. യവാൻ അത് യവക്രീം തന്നെ വരുന്നു. യവം എന്ന് പറയുന്നത് ജവ് എന്ന് പറയും. ആ ചൗവരി ബാർലി അങ്ങനെയൊക്കെ വരുന്നു. ചിലടത്ത് ബാർലി എന്ന് എഴുതിയിരിക്കുന്നു. യവം എന്തായാലും കഞ്ഞി വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം പഴയകാലത്ത്. യവാഗു എന്ന് പറയുന്നത് യവം കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയാണ്. ആ സംയോഗം എന്ന് പറയുന്നത് ഈയുടെ തൊട്ടു മുമ്പിൽ ധാതുവിൽ തന്നെ വരണം. വന്നാൽ പറ്റില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. ഈ സൂത്രത്തിന് അത് ബാധകമുണ്ട്. അനുദാഹരണം പറയും. ഉന്നി ഉന്നി ശബ്ദം പറയും. കൂത്ത് നീ അവിടെ നീ ധാതുവിന് പൂർവ്വത്തിൽ ഉത്ത് വന്നു. വന്നു കഴിഞ്ഞാൽ അവിടെ ധാത്വവയ പൂർവ്വ ധാത്വവയത്തിൽ സംയോഗമില്ല. എന്നുവെച്ചാ എണ്ണിന് വരാൻ എണ്ണ് വരാം. എന്തുകൊണ്ട്? നിഷേധിക്കണമെങ്കിൽ ധാത്തുവിന്റെ അവയവത്തെ സംയോഗം വരണം. ഇവിടെ ഉത്ത് നീ വന്നപ്പം ധാത്തുവിന്റെ അവയവത്തെ സംയോഗം ഇല്ല. അപ്പൊ ഈ സൂത്രത്തിൽ നിന്ന് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സൂത്രവാറ എണ്ണ് വരുമെങ്കിൽ വരും, എനിക്കും നല്ല ഉറപ്പില്ല. നിങ്ങൾ പറയുന്നത് ശരി. അതായത് ഈ സൂത്രം പറയുന്നത് എന്താണ്? ധാതുവിന്റെ അവയവത്തിൽ സംയോഗം വന്നു കഴിഞ്ഞാൽ എണ്ണ് വരില്ല, അസംയോഗത്തിലേ വരത്തുള്ളൂ. ഉന്നി എന്ന് പറയുന്നിടത്ത് ധാതുവയവത്തിൽ സംയോഗം ഇല്ല, അപ്പൊ എണ്ണ് വരും. ഇത്രേ പറയുന്നുള്ളൂ. ഈയുടെ പൂർവ്വത്തിൽ ധാതുവിൽ സമയവും വരാൻ പാടില്ല, വേറെ വരുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ശ്രീ രണ്ടക്ഷരമുണ്ട്, ശീര് ഈ രണ്ടക്ഷരമുണ്ട്. ഇവിടെ യവക്രിയോ യവാൻ ക്രീണാദീതി, യവക്രി യവത്തെ കച്ചവടം ചെയ്യുന്നു. പുട്ട് കച്ചവടം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ പണ്ട് യവക്കച്ചവടം ഉണ്ടായിരുന്നു. അത് കച്ചവടം ചെയ്യുന്നവനാണ് പറയുന്നത് എന്ത്? യവക്രി പുല്ലിംഗ ശബ്ദമാണ്. ഇവിടെയും പ്രശ്നം എന്താണ്? ക്രീഞ്ഞ് ധാതുവാണ്, കിബന്ധമാണ്. ഇവിടെ ധാതു എന്ന് പറയുന്നത് ക്രീ, അതിന്റെ ഈയുടെ പൂർവ്വത്തിൽ കകാരവും രേഭവും തമ്മിൽ സംയോഗം വന്നു. ധാതു ഉപയോഗത്തിൽ സംയോഗം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ എണ്ണ് വരത്തില്ല. അജിശന ധാതു ബ്രുവാം ഇയങ്ങുന്നു, ഇയങ്ങുന്ന ആദ്യത്തെ പുല്ലിംഗ ശബ്ദമാണ്. പിന്നെ ക്രീ, അത് ധാതുവാണ്, എന്നാ ഇങ്ങെന്തല്ല. അപ്പോ യവക്രീഹി ഇയങ്ങുവരും, നദീസഞ്ജയില്ല, കിബന്ധമായിട്ട് ധാതുവാണ്, ധാതുവായിട്ട് ഇയങ്ങുവരും. ധാതു അവയവത്തെ സമയവും ഉള്ളതുകൊണ്ട് എണ്ണ് വരത്തില്ല. പെരുവങ്ങനെ വരും, യവക്രീഹി യവക്രിയോ യവക്രിയ ഹേ യവക്രീഹി യവക്രിയോ യവക്രിയ യവക്രിയം യവക്രിയോ യവക്രിയ യവക്രിയ യവക്രീഭ്യാം യവക്രിഭി യവക്രിയേ യവക്രിയേ എന്ന് വരുമോ? ഇല്ല. യവൈ യവക്രിയേ യവക്രീഭ്യാം യവ തൃതീയ ബഹുവനം യവക്രിയേ ചതുർത്ഥിയില് യവക്രീഭ്യ പഞ്ചമിയിൽ യവക്രിയ യവക്രിയോ ഷഷ്ടിയില് യവക്രിയോ യവക്രിയാം നദീസഞ്ജയില്ല, നൊട്ട് വരത്തില്ല, ഇയങ്ങ് വരും. യവക്രിയാം ഒറ്റ രൂപമേ ഉള്ളൂ. സപ്തമിയില് യവക്രീ യവക്രീ നേരത്തെ ഒന്നുമില്ലേ, സുശ്രീ അതുപോലെ യവക്രിയോഹോ യവക്രീഷു. അടുത്ത് വരുന്നത് ശബ്ദം ശുദ്ധധീഹി. ശുദ്ധധീഹി ഇവിടെ വിഗ്രഹിക്കുന്ന എങ്ങനെയാണ്? ശുദ്ധ ധീ യസ്യ ശുദ്ധ ധീ. ധീ ശബ്ദ ശ്രേണി ശബ്ദമായതുകൊണ്ട് അതിന്റെ വിശേഷണമായിട്ടാണ് ശുദ്ധ ശബ്ദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധ എന്നാണ് വിഗ്രഹിക്കുന്നത്. ശുദ്ധ ധീ യസ്യ ശുദ്ധ ധീർയശ്യ എന്നും പറയാം, സന്ധി എന്ന് പറയണേ ശുദ്ധീ യശ്യ സപുരുഷ ശുദ്ധീ. ഇവിടെ ധീ ശബ്ദത്തിന് കിബന്ധമായതുകൊണ്ട് ധാതുത്വമുണ്ട്, അത് പോകത്തില്ല. ഇനി സമാസം വന്നാലും എന്തു വന്നാലും ശരി ധാതുത്വം പോകത്തില്ല. ഒറ്റയ്ക്ക് നിന്നാലും ശരി, സമാസത്തിൽ വന്നാലും ശരി, അത് പോകത്തില്ല. എന്തുകൊണ്ട്? അതാണ് അതിന് ജന്മം കൊടുത്തത്. ജാത്യാവുള്ളത് തൂത്താൽ പോകത്തില്ല എന്ന് പറയും മലയാളത്തിൽ. അതുപോലെയാണ് ജന്മന ഉള്ളതാണ്, അത് പോകത്തില്ല. കേവലമായ ധീ ആയിരുന്നാലും അത് ധാതുവാണ്. ഇനി ശുദ്ധാധീ സമാസം വന്നു കഴിഞ്ഞാലും അവിടെ ധാതുത്വമുണ്ട്. ഇവിടെ എന്തുവരുന്നു? ശുദ്ധാധീ എന്നോട് തിന്നി ചിന്തിക്കേണ്ട. ഇവിടെ ശുദ്ധാധീഹി, ഇവിടെ ശുദ്ധാധീ യസ്യ എന്ന് വിഗ്രഹിക്കുമ്പോഴത്തേക്ക് ധീ ശബ്ദം നിത്യസ്ത്രീലിംഗമായതുകൊണ്ട് നദീസംജ്ഞ വരാം. ധാതുത്വമുണ്ട്. സുപ്പിന്റെ ലോപം വരുമോ വരില്ലേ? ഞന്തമല്ല. ധീ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അതിന് നീ വരുന്നില്ല, അതുകൊണ്ട് സുലോപം വരുന്നില്ല. ധീ ഈകാരാന്തമാണ്. രശ്മി, ശ്രീ എല്ലാം ഈകാരാന്തങ്ങളാണ്, അതുകൊണ്ട് സുലോപിക്കത്തില്ല. പിന്നെ ഇവിടെ ചിന്തിക്കേണ്ടത് എണ്ണാണോ വരുന്നത് ഇയങ്ങാണോ എന്നാണ്. ശുദ്ധധീ ഔ എന്നിരിക്കുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ച് ആദ്യം ഇയങ്ങ് വരണം. പക്ഷെ ഏരനാകാച്ചോ അസംയപൂർവസ് എന്താ പറയുന്നത്? ധാതുവിന്റെ അവയവത്തിൽ സംയോഗം പാടില്ല, ഇവർണമായിരിക്കണം, അനേകാച്ചായിരിക്കണം, എന്നാൽ ഇയങ്ങല്ല, എണ്ണ വരേണ്ടതെന്നാണ് അല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യ, അതിനെ നിഷേധിക്കുന്ന വാർത്തകമാണ് അടുത്ത് പറയുന്നത്. ഗതി കാരക ഇതര പൂർവ പദസ്യ എണ്ണ ഇഷ്യത്തെ. ഇത് നിഷേധ രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഗതിയും കാരകവും, ഗതിയോ കാരകമോ പൂർവത്തിലിരുന്നാൽ എണ്ണ വരും എന്നാണ് ഇതിന്റെ അർത്ഥം. ഗതിയോ കാരകമോ പൂർവത്തിലിരുന്നു കഴിഞ്ഞാൽ എണ്ണ വരും എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതിയോ കാരകമോ അല്ലാത്ത പൂർവത്തിലിരുന്നാൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ അല്ല. ഗതി കാരക ഇതര പൂർവദസ്യ, ഗതിയിൽ നിന്നും കാരകത്തിൽ നിന്നും ഇതരമായ ഒന്ന് പൂർവപദമായിരുന്നു കഴിഞ്ഞാൽ എണ്ണിന വിഷയത്തെ എന്നാണ്. ഗതി അല്ലെങ്കിൽ കാരകം, ഇത് രണ്ടിൽ നിന്നും ഭിന്നമായ ഒന്ന് പൂർവത്തിലിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വേണം. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉണ്ടായിരിക്കണം. അവിടെ എണ്ണ വരത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മനസ്സിലാക്കാം. പൂർവത്തിൽ ഗതിയോ കാരകമോ ഇരുന്നു കഴിഞ്ഞാൽ എണ്ണ വരാം. വരാമെന്ന് പറയുമ്പോൾ എവിടെയാണോ എണ്ണും ഇയങ്ങും പ്രാപ്തമാകുന്നത് അവിടെ എണ്ണ വരാം എന്നാണ്. അപ്പം നമ്മളിവിടെ ശുദ്ധാധീ യസ്യ എന്ന് പറയുന്നിടത്ത് പൂർവത്തിലിരിക്കുന്നത് ഗതിയുമല്ല കാരകവുമല്ല. അപ്പോൾ പിന്നെ ഇവിടെ എണ്ണ വരുമോ? ആകെ കുഴഞ്ഞു വരും. അതാ പറഞ്ഞത്, നേരെയല്ല പറഞ്ഞിരിക്കുന്നത്, വളച്ചു തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ്? പൂർവത്തിൽ ഗതിയോ കാരകമോ ഇരുന്നാൽ എണ്ണ വരും. സിമ്പിളായി പറയാം, പൂർവത്തിൽ ഗതിയോ കാരകമോ ഇരുന്നാൽ എണ്ണ വരും. ഇവിടെ പൂർവത്തിയിരിക്കുന്ന ഗതിയുമല്ല കാരകവുമല്ല, അപ്പൊ എണ്ണ വരുമോ? വാർത്തകം എന്താ പറയുന്നത്? പൂർവത്തിൽ ഗതിയോ കാരകമോ ഇരുന്നാൽ എണ്ണ വരും. ശുദ്ധധീ എന്നുള്ളടത്ത് പൂർവത്തിൽ ഗതിയുമില്ല കാരകവുമില്ല, അപ്പൊ എണ്ണ വരുമോ? വരില്ല. ഇവിടെ വന്നിട്ടുള്ള ഇവിടെ എങ്ങനെയാണ് രൂപം? ശുദ്ധ ധിയൗ പൂർവത്തിലിരിക്കുന്ന. അപ്പോൾ ഇവിടെ പൂർവത്തിലിരിക്കുന്ന എന്താണ്? അത് ഗതിയുമല്ല കാരകവുമല്ല, മറിച്ച് ധീ എന്ന് പറയുന്നതിൻ്റെ വിശേഷണമാണ്, കേവല വിശേഷണം. ധീ എന്ന് പറയുന്നതിൻ്റെ കേവലമായ വിശേഷണമാണെന്ത്? ശുദ്ധാശബ്ദം. അത് ഗതിയുമല്ല കാരകവുമല്ല. ഈ കാരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ്, കർമ്മം, കരണം, സമ്പ്രദാനം, അപാദാനം, അധികരണം, അത് നമ്മളിനി പഠിക്കും. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, സപ്തമി, ഇത്രയാണ് കാരകങ്ങൾ. ഇത് ഇതിലൊന്നിലും പെടുന്നതല്ല, ഇത് കേവല വിശേഷണമാണ്. പ്രഥമഭക്തിയാണ് പക്ഷെ കാരകമല്ല. കാരകങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും, മനസ്സിലാകും. എങ്ങനെയാണ് ക്രിയ അന്യയായി ഒരു ശബ്ദം കാരകമാകുന്നത്, അല്ലെങ്കിൽ ക്രിയാജനകമായ ഒരു ശബ്ദം കാരകമാകുന്നത്? രാമഹ ഗച്ഛതി എന്ന് പറയുന്നിടത്ത് രാമന് കാരകമാണ്, രാമം പശ്യതി എന്ന് പറയുന്നിടത്ത് രാമൻ കാരകമാണ്, ബാണേന ഹന്തി എന്ന് പറഞ്ഞാൽ അവിടെ ബാണൻ കാരകമാണ്, ബാലായ ദത്താതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ കാരകമാണ്, വൃക്ഷാത് പദ്ധതി എന്ന് പറഞ്ഞാൽ വൃക്ഷം കാരകമാണ്, കട്ടേ ആസ്തി എന്ന് പറഞ്ഞാൽ കട്ട കാരകമാണ്. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഉദാഹരണ സഹിതം ഇനി പഠിക്കും കാരകങ്ങൾ. ഇവിടെ ഇപ്പം മനസ്സിലാക്കി ഇത് കാരകമല്ല, പിന്നെ ഇത് ഗതിയാണോ എന്ന് നോക്കണം. ഗതിയുമല്ല, എന്തുകൊണ്ടല്ല? അതിനാണ് അടുത്ത സൂത്രം പറഞ്ഞിരിക്കുന്നത്, ഗതിശ്ച പ്രാദേഹ ക്രിയായോഗേ ഗതിസന്യാഹസ്യു. പ്രാതികൾക്ക് ക്രിയായോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ഗതിയെന്ന് സംജ്ഞ. നേരത്തെ പഠിച്ച ഉപസർഗ ക്രിയായോഗി. പ്രാതികൾക്ക് ക്രിയായോഗം വന്നു കഴിഞ്ഞാൽ അതിന് ഉപസർഗ സംജ്ഞയുണ്ട്, അതിന് നിപാത സംജ്ഞയുണ്ട്, അതുപോലെ ഗതിസംജ്ഞയുണ്ട്. അപ്പൊ ഇവിടെ ശുദ്ധ എന്ന് പറയുന്ന ശബ്ദം പ്രാതിപ്പെടുന്നതാണ്. പ്രാതിയിൽ പിന്നെ ഏതൊക്കെ പെടുന്നത്? ബാക്കി മുഴുവൻ കേട്ടില്ല. കറക്റ്റ്. അഭിപ്രതി പരി ഉപ ഏതേ പ്രാദേഹ. അതിലൊന്നും ശുദ്ധാശബ്ദം പെടുന്നില്ല, അതിന് ക്രിയായോഗം വരുമ്പോൾ മാത്രമേ ഗതിസഞ്ജയുള്ളൂ. പ്രാതികൾക്ക് ഗതിസഞ്ജ വരാം, നിപാതസഞ്ജ വരാം, ഉപസർഗസഞ്ജ വരാം. അപ്പോൾ ശുദ്ധാശബ്ദം എന്ന് പറയുന്നത് പ്രാതിയിൽ പെടാത്തതുകൊണ്ട് അത് ഗതിയല്ല. പിന്നെ കാരകം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അത് കാരകമല്ലെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ അത് എന്ത് ശബ്ദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധീ ശബ്ദത്തിൻ്റെ വിശേഷണം. അപ്പം നമ്മൾ അത് ഗതിയാണോ കാരകമാണോ എന്ന് അറിഞ്ഞാൽ മതി. ഗതിയും കാരകവും അല്ലെങ്കിൽ എന്ന് വരത്തില്ല. അതായത് ഏരനേകാച്ചോ അസമയോ പൂർവസ്യോ എന്ന് പറയുന്ന സൂത്രപ്രകാരം എണ്ണ വിരിച്ചതിന് കുറേ കണ്ടീഷൻസും പറഞ്ഞു. വിവരണാന്തമായിരിക്കണം, പൂർവത്തിൽ ധാത്വയോഗത്തിൽ സമീപം വരാൻ പാടില്ല, ഇങ്ങനെ ചില പറഞ്ഞു. അതിനോടൊപ്പം ഇപ്പോൾ രണ്ട് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളതാണത്. രണ്ട് കണ്ടീഷൻസ് കൂടി പറയുകയാണ്. നേരത്തെ പറഞ്ഞത് കൂടാതെ എന്താണ്? ഏരനേകാച്ചോ അസ്മിയോ പൂർവസ്യ പ്രകാരം എണ്ണ വരണമെന്നുണ്ടെങ്കിൽ പൂർവത്തിൽ ഗതിയോ കാരകമോ ആയിരിക്കണം. പാടില്ലെന്നല്ല, ഇവിടെ ഗതിയും കാരകവുമില്ല, അതുകൊണ്ട് ആ സൂത്രപ്രകാരം എണ്ണ വരുന്നില്ല. പക്ഷേ വാർത്തകത്തെ എങ്ങനെ പറഞ്ഞതാണ്? ഗതിയും കാരകത്തിൽ നിന്നും ഭിന്നമായ ശബ്ദങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ എണ്ണ വരത്തില്ല. രണ്ട് നിഷേധമാണ്, ഒന്ന് ഗതികാരക ഭിന്നം, പിന്നെ എണ്ണ. ഗതികാരകങ്ങളിൽ നിന്നും ഭിന്നമായ ശബ്ദം ആണേത്? ശുദ്ധ. എണ്ണ അതുകൊണ്ട് എന്തോന്നു ഇയങ്ങുന്നു. ഇപ്പൊ ഏരനേകാച്ചോ അസമയോ ഉറവസ്യോ എന്ന് പറയുന്ന ആ സൂത്രത്തിൽ ചേർക്കേണ്ട ഒരു നിയമമാണിത്. അതിന്റെ വ്യാഖ്യാനത്തിൽ അവിടെ എന്ന് പറഞ്ഞ ധാത്വ അവയോ സംയോഗപൂർവോ നഭോതിയ ഇവർണ തദന്തോയോ ധാതു അനേകാച അംഗസ്യ അനേകാച്ചായ അംഗമായിരിക്കണം. ധാത്വവയവത്തിൽ സംയോഗം പൂർവ്വത്തിൽ വരാൻ പാടില്ല, ഇവർണാന്തമായിരിക്കണം. ഇത്ര കൂടെ പറയണത് എന്താണ്? അത് പൂർവ്വത്തിൽ ഗതിയോ കാരകമോ ആയിരിക്കണം, എന്നാൽ എണ്ണു വരും. ഇത്ര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ സൂത്രത്തിന്റെ അർത്ഥം പൂർണ്ണമാകത്തുള്ളൂ. അതിവിടെ പ്രത്യേകം വാർത്തകമായിട്ട് പോകണം. പിന്നെ ഗതികാരക ഇതര പൂർവ്വദശയെന്നൊക്കെ എന്തിനും വളച്ചു പറഞ്ഞു, അങ്ങനെ പറയുന്നതിനും പ്രയോജനമുണ്ട്. അത് അതിന്റെ ഉദാഹരണം വരുമ്പോൾ നമ്മൾ പഠിക്കും. വെറുതെ പറഞ്ഞല്ല, അതിനുണ്ട് പ്രയോജനം. അപ്പൊ ശുദ്ധത്തെ ഈ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ഇയങ്ങു വരുന്നു. ശുദ്ധ ദീഹി ശുദ്ധ ദിയോ ശുദ്ധ ദിയത ഹേ ഹേ എങ്ങനെ വരും? ഹേ ശുദ്ധധി ശുദ്ധധിയോ ശുദ്ധധിയ ശുദ്ധധിയം ശുദ്ധധിയോ ശുദ്ധധിയ ശുദ്ധദീഭ്യ ശുദ്ധദീഭി ശുദ്ധധിയേ ശുദ്ധദീഭ്യം വിദ്യ. പിന്നെ ചതുർത്ഥിയിൽ എങ്ങനെ വരും? ചതുർത്ഥി ഏകവനത്തിന് ആൺനദ്യഹ അടശ ശുദ്ധധിയൈ ശുദ്ധദീഭ്യ ശുദ്ധദീഭ്യ. ഷഷ്ടി പഞ്ചമികളിൽ ശുദ്ധധിയ ശുദ്ധദീഭ്യം. ഷഷ്ടി ഭുവനത്തിൽ അസുനദ്യാവോ നുട്ട് ശുദ്ധധീനാം. പിന്നെ ശുദ്ധ ശുദ്ധധിയാം ശുദ്ധധിയോ ശുദ്ധധീഷു. നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നദീസഞ്ജയെ നിഷേധിക്കുന്ന ഒരു സൂത്രം ഇനി നമ്മൾ പഠിക്കാനുണ്ട്. നയങ്വങ് സ്ഥാനവും അസ്ത്രീ എന്നൊരു സൂത്രം ഇനി പഠിക്കാനുണ്ട്. ആ സൂത്രം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ രൂപം മാറും. അത് നമ്മളെ പഠിച്ചതിന് ശേഷം പഠിച്ചാൽ പോരെ. നദീസഞ്ജയെ നിഷേധിക്കും, സർവത്ര നിഷേധിക്കും. ഇയങ്ങ് വരികയാണെങ്കിൽ ഇവിടെ ഇയങ്ങല്ലേ വരുന്നു. അപ്പൊ ഇയങ്ങ് വന്നു കഴിഞ്ഞാൽ നദീസഞ്ജയെ നിഷേധിക്കും. പിന്നെ നദീസഞ്ജയെ നിഷേധിക്കുകയും പിന്നെ അതിനെ വികല്പമായി വിധിക്കുന്ന ഒരു സൂത്രമുണ്ട്. ഞാൻ ഈ രൂപം എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വികല്പമായി വിധിക്കുന്ന സൂത്രത്തിന് രണ്ട് വ്യാഖ്യാനമാണ്. ഞിത്ത് പരമിരിക്കുമ്പോഴെന്ന് ഒരു വ്യാഖ്യാനം, മറ്റൊന്ന് വിഹിത വിശേഷണമായിട്ട് വിധിച്ച ഞിത്തെന്നുമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നദീസഞ്ജ വരാമെന്നും വരത്തില്ല എന്ന് രണ്ട് പക്ഷം വരും. അങ്ങനെ പല പക്ഷങ്ങൾ ഇത് ഓരോന്ന് നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിനെ വിട്ടയ്ക്കുക. തൽക്കാലം വിടുകയെന്ന് നിവർത്തിയുള്ളൂ. അത് പൂർണ്ണമാവണമെങ്കിൽ ശ്രീലിംഗമാണോ പഠിക്കണം. എന്നാലേ പറ്റും.